വാകുരുവി വരു കുരുവി, വാഴത്തൈ മേലിരു കുരുവി, ഞാരുതരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ മഴയല്ലേ, തണലിലിരിപ്പത് സുഖമല്ലേ. നീ വെറുതേ പോകരുതേ, നിഴൽ കിട്ടാതെ വലയരുതേ. വാകുരുവി വരു കുരുവി, വാഴത്തൈ മേലിരു കുരുവി, ഞാരുതരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ മഴയല്ലേ, തണലിലിരിപ്പത് സുഖമല്ലേ. നീ വെറുതേ പോകരുതേ, നിഴൽ കിട്ടാതെ വലയരുതേ.